പരമ്പരയെ സംബന്ധിച്ചപ്പോൾ ഗുരുധാരണയും തൃതീയ അധ്യായം ബ്രാഹ്മണം അഷ്ടാദശ മന്ത്രം പരം ചേത് ബ്രഹ്മ ആനന്ദാത്മകം ആത്മാനം നിത്യവിജ്ഞാനത്വം നിത്യമേ വിജാനിയ തന്ന വിജ്ഞാനം ആനന്ദം ബ്രഹ്മം എന്ന് പറഞ്ഞു. ബ്രഹ്മത്തെ ആനന്ദം എന്ന് വിശേഷിപ്പിച്ചു. അതെന്താണ്? ബ്രഹ്മം ആനന്ദ സ്വരൂപമാണ്. സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയും, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അജ്ഞനെ സംബന്ധിച്ച്, സാധാരണ ജീവന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല. ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു, വിഷയാനുഭവത്തിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു. അങ്ങനെ സ്വരൂപാനന്ദം അങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കേണ്ടത് മുക്തനാണ്. മുക്തി എന്ന് പറയുന്നത് പറഞ്ഞു. മുക്തി എന്ന് പറയുന്നത്, മുഖ്യമായി മുക്തി എന്ന് പറയുന്നത് ശരീരനാശത്തിന് ശേഷം, അതാണ് മുഖ്യമായ മുക്തി, വിദേഹമുക്തി. അവിടെ എന്തായാലും ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങളില്ല, അതുകൊണ്ട് അത് സാധ്യമല്ല. ഇനി ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലോ അസ്വരൂപമായ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുമോ? ഇനി അനുഭവിക്കുന്നെങ്കിൽ ആരാണ്? ജീവൻ മുക്തി അങ്ങേ അംഗീകരിക്കുന്നുണ്ടോ? ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായിരിക്കുന്നു. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായാലേ പിന്നെ മരണശേഷം മുക്തനെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും ജനനം വരും. വീണ്ടും ജനനമില്ല, സംസാരാനുഭവമില്ല, അതുകൊണ്ടാണ് പറയുന്നത് മനഃശേഷം പൂർണ്ണമായ മുക്തി. വീണ്ടും തിരിച്ച് വരാത്ത തരത്തിലുള്ള മുക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തൻ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിത്ത്, ബ്രഹ്മയോ ഭവതി എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ. ശരി, ആ ബ്രഹ്മമായിരിക്കുന്നവൻ സ്വയം ആനന്ദരൂപനാണ്. അവൻ ആനന്ദത്തെ എങ്ങനെ അറിയും? അറിയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? പരം ചേത് ബ്രഹ്മ ആനന്ദാത്മകം, അവിടെ ആനന്ദസ്വരൂപമാണ്. അവൻ സ്വയം പരം ബ്രഹ്മമാണ്. അങ്ങനെയിരിക്കുന്നവൻ ആത്മാനം തന്നെ, എന്നുവെച്ചാൽ തന്റെ സ്വരൂപത്തെ നിത്യവിജ്ഞാനത്വ തന്റെ സ്വരൂപം നിത്യവിജ്ഞാനമാണല്ലോ. സച്ചിദാനന്ദം എന്നല്ലേ പറയുന്നു. അപ്പൊ ഈ സ്വരൂപം നിത്യമായ വിജ്ഞാനമാണ്. നിത്യമേ വിജാനിയാ, സദാ ആനന്ദത്തെ സദാ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. നിത്യവിജ്ഞാനത്വം നിത്യമേ വിജാനിയ, നിത്യമായി അവൻ ആനന്ദത്തിൽ തന്നെ ആയിരിക്കും. എപ്പോഴും അവൻ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏത് കാലത്തും ഏത് ദേശത്തും ഏത് അവസ്ഥയിലും അവൻ ആനന്ദത്തെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സാറിന് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്, ഉണർന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ബ്രഹ്മമല്ലേ? ബ്രഹ്മ ആനന്ദമല്ലേ? സ്വപ്നത്തിൽ പോയാൽ അവിടെയും ആനന്ദ അനുഭവം തന്നെ, സുഷുപ്തിയിലേക്ക് പോയാൽ അവിടെയും ആനന്ദ അനുഭവം തന്നെ. നിത്യമേ വിജാനിയ, നിത്യം എന്തിനാറിയും? ആനന്ദരൂപമായ ബ്രഹ്മത്തെ, ആനന്ദാത്മകമാത്മാനം വിജാനിയ. അങ്ങനെ ഇരിക്കുന്നെന്ന് പറയേണ്ടി വരും. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും ശരീരം വീഴുന്നതുവരെ ഇങ്ങനെ ഒരു ആനന്ദത്തെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ അനുഭവിക്കുന്നു, എങ്ങനെ അത് സാധ്യമാകും, അവിടെ രണ്ടുണ്ടോ, ആരനുഭവിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ വിട്ടിട്ട് പറയുകയാണ്. ഇങ്ങനെ അങ്ങ് സങ്കല്പിക്കുക, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ഒരു ആനന്ദത്തെ, സ്വരൂപമായ ആനന്ദത്തെ, നിരതിശയമായ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വെറുതെ കൽപ്പന ചെയ്യുക. തന്ന നിഷേധിക്കുന്നു, അതും സാധ്യമല്ല. സംസാരി അപി സംസാരവിനമുക്ത സ്വാഭാവ്യം പ്രതിപദ്ധ്യേത. ഇവിടെ സുഖത്തെ ആനന്ദത്തേക്ക് അനുഭവിക്കുന്ന ആരാണ്? ഇപ്പോ ആനന്ദത്തെ അനുഭവിക്കുന്നു, സംസാരിയാണ് ആനന്ദത്തെ അനുഭവിക്കുന്നു. സംസാരിയാണ് ഈ ആനന്ദത്തെ അനുഭവിക്കുന്നത്. ഇവിടെ മുക്തനെ കുറിച്ച് പറയുന്നത് എന്താണ്? സംസാര വിനർമുക്തനാണ്, അവൻ സംസാരത്തിൽ നിന്ന് വിനർമുക്തനാണ്. സംസാരത്തിൽ നിന്ന് വിനർമുക്തനായിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? സ്വാഭാവ്യം പ്രതിപദ്ധ്യത, അവൻ സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. അനുഭവിക്കുന്നവനായി നിന്ന് അനുഭവിക്കേണ്ടവൻ അതതിന്റെ സ്വരൂപത്തെ പ്രാപിച്ചു. പിന്നെ അവനെങ്ങനെ ആ സ്വരൂപത്തെ അനുഭവിക്കാൻ കഴിയും? കഴിയില്ല എന്നാണ്. എങ്ങനെ? ജലാശൈവ ഉദകാഞ്ജലി പ്രക്ഷിപ്തോ ന പൃഥക്വേന വിതിഷ്ഠത്തെ ആനന്ദാത്മക വിജ്ഞാനായ ഉദകാഞ്ജലി പ്രക്ഷിപ്ത ജലാശൈവ. സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം കോരിയിട്ട് തിരിച്ച സമുദ്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒഴിച്ചു കഴിഞ്ഞ ജലം സമുദ്രം അങ്ങനെ അവിടെ വേർതിരിവില്ലല്ലോ, അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. അത് ഇതുവരെ കൈക്കുമ്പിളിലിരുന്ന ജലമാണ്, പക്ഷെ അതങ്ങ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേർതിരിക്കാൻ കഴിയില്ല. എന്ന് ബ്രഹ്മൈവ ഭവതി എന്നാ പറയുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെ ആയിരിക്കെ പിന്നെ വേറിട്ട് നിൽക്കുക, പൃഥക്വേന അവതിഷ്ഠത. അതുവരെ അവൻ വേറെ ആയിരുന്നു. വേറെ ആയതെങ്ങനെ? ഈ ശരീര ഇന്ദ്രിയാദികളിൽ അഹന്തയും മമതയും വന്നിട്ട് വേറിട്ടിരുന്നു. അതാണ് ഈ ഉദകാഞ്ജലി എന്ന് പറയുന്നത്. കൈക്കുമ്പിൾ കോരിയ വെള്ളമെന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഏകമായിരിക്കുന്ന ആ ചൈതന്യം തന്നെ ഈ ജാഗ്രതത്തിലേക്ക് വന്നു ശരീരാദികളിൽ അഭിമാനിച്ച് ഞാനെന്നിരിക്കുന്നു. അപ്പോ ഈ താതാത്മ്യം, താതാത്മ്യം അധ്യാസം എന്ന് പറയുന്നു. ഈ അധ്യാസം പോയി, ശരീരാദികളിലുള്ള താതാത്മ്യം നഷ്ടപ്പെട്ടു, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചു. അവൻ സ്വയം ആ തത്വമായി തന്നെ തന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെ ആ തത്വമായി തന്നെ ബോധ്യപ്പെട്ടവന് ആ തത്വത്തിൽ നിന്ന് വേറിട്ടൊരു നിലയില്ല. ഞാൻ വേറെ, തത്വം വേറെ. തത്വം ആനന്ദമാണതുകൊണ്ട് ഞാൻ ആ തത്വത്തെ അനുഭവിക്കുന്നു, ആനന്ദത്തെ അനുഭവിക്കുന്നു. അങ്ങനെ ഒരു നില വരാൻ വഴിയില്ല. തത്വബോധം വന്നവന്, പരമാർത്ഥ ബോധം വന്നവന് പരമാർത്ഥത്തിൽ നിന്ന് വേറിട്ടൊരു നിലയില്ല. അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കില്ല എന്ന്. അതാണ് തത്വബോധം എന്ന് പറയുന്നത്. പരമാർത്ഥ ബോധം എന്ന് പറയുന്നതാണ് അവിടെ ഞാൻ അനുഭവിക്കുന്നവനും അനുഭവിക്കാനായി ഒരു സത്യവസ്തുവും അങ്ങനെ രണ്ടില്ല. അവനെ സംബന്ധിച്ച് പൃഥക്വേന ന വ്യവതിഷ്ഠതേ. എന്തിന്? ആനന്ദാത്മക ബ്രഹ്മവിജ്ഞാനായ ആനന്ദരൂപമായ തന്നെ അനുഭവിക്കുന്നതിന് വേണ്ടി അവിടെ വേറൊരാളില്ല. ഈ വേറെ ആളാ ഇതൊക്കെ അനുഭവിക്കുന്ന ആരാ? ഈ ശരീരാഭിമാനിയാണ്. ഈ ശരീരാഭിമാനമുള്ളപ്പോഴാണ് ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ ആനന്ദത്തെ അനുഭവിക്കുന്നത്. അത് എത്ര വലിയ ആനന്ദമായാലും ശരി, ശരീരാഭിമാനം കൂടാതെ ഒരാൾക്ക്, അഹംബുദ്ധി ഇല്ലാതെ ഒരാൾക്ക് അത് അനുഭവിക്കാൻ വയ്യ. അതില്ലാത്തവൻ എങ്ങനെ അനുഭവിക്കും സ്വരൂപാനന്ദത്തെ? അങ്ങനെ ഒരാളില്ലല്ലോ അനുഭവിക്കാൻ. കടലിൽ വിലയിച്ച ജലം പിന്നെ വേറെ കടലിൽ നിന്ന് വേറിട്ടത് നിൽക്കുന്നില്ലല്ലോ. അപ്പൊ സ്വരൂപമായ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? മുക്ത ആനന്ദാത്മകമാത്മാനം വേദയതേ ഇത്തി അനർത്ഥകം വാക്യം. അതുകൊണ്ട് തഥാ, അങ്ങനെ ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നു മുക്തനായി. എന്തിൽ നിന്ന് മുക്തനായി? അഹന്ത മമത തുടങ്ങിയ ഭാവങ്ങളിൽ നിന്നെല്ലാം മുക്തനായി. കർത്താവ് ഭോക്താവ് എന്നുള്ള ഭാവങ്ങളിൽ നിന്നവൻ മുക്തനായി. അനുഭവിക്കുന്നവനെയാണ് ഭോക്താവ് എന്ന് പറയുന്നത്. താൻ ഭോക്താവല്ല എന്ന് സ്വയം ബോധിച്ചവൻ, അവന് പിന്നെ എങ്ങനെ ഭോക്താവായി അനുഭവിക്കാൻ പറ്റും? അവനെങ്ങനെ പറയാൻ പറ്റും ഞാനത് ആനന്ദത്തെ അനുഭവിക്കുന്നു? അവിടെ ഭോക്താവല്ലല്ലോ. ഇത് പറയുന്ന തത്വജ്ഞാനത്തിന്റെ ഫലമായി വരുന്ന മുക്തിയെക്കുറിച്ച് പറയുകയാണ്. അവൻ ഒന്നിന്റെയും ഭോക്താവല്ല, ശബ്ദ സ്പർശ രൂപരസ ഗന്ധവിഷയങ്ങളുടെ ഭോക്താവല്ല, പുണ്യപാപങ്ങളുടെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങളുടെ ഭോക്താവല്ല, ഒന്നിന്റെയും ഭോക്താവല്ല. അപ്പൊ തന്നിൽ സർവഭോക്തൃത്വത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെയാ ഒരു ബ്രഹ്മത്തിന്റെ ഭോക്താവാകുന്നത്, ബ്രഹ്മാനന്ദത്തിന്റെ ഭോക്താവാകുന്നത്? ആ ഭോക്തൃത്വം എന്ന് പറയുന്നത് ഏതിനെ സംബന്ധിച്ചും തുല്യമാണ്. അത് വിഷയമായിക്കൊള്ളോട്ടെ, ബ്രഹ്മമായിക്കൊള്ളോട്ടെ, ഏതായാലും ശരി, അതിനെ പാടെ നിഷേധിച്ചു കഴിഞ്ഞാൽ, തന്നിൽ അങ്ങനെ ഒന്നില്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവനെങ്ങനെ പറയാൻ പറ്റും ഞാനിതാ എന്റെ സ്വരൂപമായ ആനന്ദത്തെ അനുഭവിക്കുന്നു? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തത്വബോധമില്ലായ്മ കൊണ്ടാണ്. ഇവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഉള്ളപ്പോ പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകാം, സുഖദുഃഖാദി അനുഭവങ്ങളുണ്ടാകാം, അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ ആ അനുഭവങ്ങളൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിക്കുമ്പോൾ, അങ്ങനെ ബോധിച്ച ഒരുവൻ വീണ്ടും തന്റെ സ്വരൂപമായ ഒരു ആനന്ദം അതിനെ ഞാൻ അനുഭവിക്കുന്നു എന്ന് അങ്ങനെ പറയാൻ കഴിയും. ഒരനുഭവം പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ ഈ ഒരു അനുഭവത്തെ എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ എനിക്കൊരു പരമാർത്ഥ അനുഭവമുണ്ട് ആത്മാവിനെ കുറിച്ച്, ഞാനതിന് ആനന്ദരൂപത്തിൽ അനുഭവിക്കുന്നു എന്നെല്ലാം പറയുന്നത് തത്വത്തിന് വിരുദ്ധമാണ്. തത്വബോധത്തിൽ ഇതൊന്നും നിലനിൽക്കില്ല എന്നർത്ഥം. ഇവിടെ ഇതിനെല്ലാം വിശദീകരിക്കുന്നത് തത്വബോധത്തിന്റെ വെളിച്ചത്തിലാണ്. ഒരു ജീവന്റെ സാധാരണ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തത്വബോധത്തെ കാണുകയല്ല. ഒരു ജീവൻ സ്വയം അജ്ഞനായിരുന്നു അഹംബോധത്തോടുകൂടി നാനാതരം വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അവൻ ഒരുപക്ഷെ ഈ ലൗകികമായ ആനന്ദത്തിൽ നിന്നെല്ലാം വലുതായ വിലക്ഷണമായ ഒരു ആനന്ദത്തെ അവൻ അനുഭവിച്ചിട്ട് പറയുന്നു, ഞാനിതാ ഈ അനുഭവിച്ചത് ആത്മാനന്ദമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവൻ ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഒരാൾക്ക് പറയാം, ഒരാൾക്ക് സാധാരണ ജീവന്മാർക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു വലിയ ആനന്ദ അനുഭവം അയാൾക്കുണ്ടായി. ചില പറയുള്ളൂ, ഞാനിങ്ങനെ ധ്യാനിക്കാനിരുന്നു, ജപിക്കാനിരുന്നു, പെട്ടെന്ന് കുറെ കാലം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലോകത്തെല്ലാം പറഞ്ഞ് എനിക്കൊരു വലിയ ആനന്ദ അനുഭവം ഉണ്ടായി എന്ന് പറയും. അത്തരൊരു ആനന്ദ അനുഭവത്തെ ഒന്നും ഇവിടെ നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നു, ശ്രദ്ധീകരണം പറയുന്നു അങ്ങനെ അനുഭവത്തെ കുറിച്ച്. പക്ഷെ ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആത്മാനന്ദം ആത്മാനുഭവം അതിനെക്കുറിച്ച് പറയുകയല്ല ഇവിടെ ചെയ്യുന്നു, മറിച്ച് ആത്മബോധത്തിന്റെ വെളിച്ചത്തിൽ ഈ അനുഭവങ്ങളെ ഈ ആനന്ദത്തെയൊക്കെ വിലയിരുത്തുകയാണ്. എന്താണ് ഇത്തരം ആനന്ദങ്ങൾ, ഇത്തരം അനുഭവങ്ങൾ? അത് അതിനടിസ്ഥാനപരമായ എന്ത് വേണം? ആത്മബോധം, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അപ്പോൾ ആനന്ദം സ്വസ്വരൂപമാണ് എന്ന് ബോധിക്കുന്ന ഒരുവന് ആ സ്വസ്വരൂപത്തിൽ പ്രമാതൃത്വാദി ഭേദങ്ങളില്ല എന്ന് ബോധിക്കുന്ന ഒരുവന് ആ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ അനുഭവം എന്നിങ്ങനെ പറയാൻ കഴിയും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനന്ദത്തെ അനുഭവിച്ചെന്നിരിക്കട്ടെ, പക്ഷെ തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തത്വത്തിന് വിരുദ്ധമാണ്. അവനെന്ത് ബോധമാണോ അവനുണ്ടായത് അതിന് വിരുദ്ധമാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവന് ഈ ആത്മതത്വത്തെക്കുറിച്ച് സ്വസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധം ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്തവനെ അത് പറയാൻ കഴിയും. അതുകൊണ്ട് തഥാ മുക്ത ആനന്ദാത്മകമാത്മാനം, ആനന്ദരൂപത്തിലുള്ള തന്നെ, ആനന്ദസ്വരൂപനായ തന്നെ വേദയതേ അനുഭവിക്കുന്നു. ഇത്യത് അനർത്ഥകം വാക്യം, ഇങ്ങനെ പറയുന്നത് അനർത്ഥകമായ വാക്യമാണ്, അർത്ഥശൂന്യമായ പറച്ചിലാണ്. എപ്പോ തത്വബോധത്തിന്റെ വെളിച്ചത്ത്, തത്വബോധമില്ലാത്തവൻ പറഞ്ഞാൽ അത് ശരിയല്ല. പറയുന്നു ഒരാൾ പറയും, ഞാൻ സുഖിയാണ്, ഞാൻ സുഖമുള്ളവനാണ് എന്നെല്ലാം സാധാരണ പറയാറുണ്ടല്ലോ. അതിന് തത്വബോധത്തിന്റെ ആവശ്യമില്ല. പക്ഷെ തത്വബോധത്തിന്റെ ദൃഷ്ടിയിൽ, ഇവിടെ പറയുന്ന ആത്മബോധത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനർത്ഥമാണ്, അർത്ഥശൂന്യമായൊരു വാക്യമാണ്. എന്തുകൊണ്ട്? ആനന്ദം സ്വസ്വരൂപമാണ്, അതിനങ്ങനെ അറിയാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ വിശദീകരിക്കുന്ന ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന സ്വരൂപബോധം, ആ ബോധത്തിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്ര ഒരു അനുഭവത്തിന് നിലനിൽക്കാൻ കഴിയുമോ? ആത്മാനന്ദം എന്ന് പറയുന്ന ഒരു അനുഭവത്തിന്, പരമാർത്ഥ ബോധത്തിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇല്ലെന്നാ അടുത്ത് പറയുന്നു. അഥ ബ്രഹ്മാനന്ദം അന്യഹസൻ മുക്തോ വേദയതേ പ്രത്യേകാത്മാനം അഹം അസ്മി ആനന്ദസ്വരൂപേരി തഥാ ഏകത്വ വിരോധ. ഇനി ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ഒരു ആനന്ദമുണ്ട്. ബ്രഹ്മാനന്ദം പരമസുഖതം എന്നെല്ലാം പറയാറില്ലേ. അന്യസൻ മുക്തോ വേദയതേ, ആ ബ്രഹ്മാനന്ദത്തെ ഈ വ്യവഹാരാവസ്ഥയിൽ, ഇതെല്ലാം പ്രാരബ്ധത്തെ ആശ്രയിച്ച്, എന്തിനും പറയാമല്ലോ തത്വജ്ഞാനിക്കും പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്ന് ശേഷിക്കുന്നുണ്ട്. ഈ ശരീരനാശം വരെ അങ്ങനെ ഒന്ന് ശേഷിക്കുന്നു. അപ്പൊ ആ പ്രാരബ്ധരൂപത്തിൽ അവന് ശരീരബോധമുണ്ട്, ജീവബോധമുണ്ട്, ഞാനെന്നുള്ള ബോധമുണ്ട്, വിഷയങ്ങളെയൊക്കെ അനുഭവിക്കുന്നു, അനുകൂലമായ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ സുഖം തോന്നുന്നു, പ്രതികൂലമായ വിഷയങ്ങളെ അനുഭവിക്കുന്നു ദുഃഖം തോന്നുന്നു. അതുപോലെ അവന് ആ തത്വജ്ഞാനത്തിന് ശേഷം പ്രാരബ്ധം കൊണ്ട് ഈ ജീവബോധം നിലനിൽക്കുന്നതുകൊണ്ട് സ്വരൂപമായിരിക്കുന്ന ആ ആനന്ദത്തെ ഇങ്ങനെ ഈ ജീവഭാവത്തിലിരുന്നെങ്ങനെയാണോ ഉപദേശം കൊടുക്കുന്നത്, പ്രപഞ്ച വ്യവഹാരങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോകക്ഷേമ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, അതുപോലെ അവിടെ ഒരു ഭാവമുണ്ടല്ലോ നിങ്ങൾ പറയുന്ന ഈ നിർഗുണമായ ബ്രഹ്മം, അതാണ് അവനെങ്കിൽ, അവൻ സ്വയം ആ നിർഗുണമായ അവസ്ഥയിലാണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കും? തത്വബോധം കൊണ്ടവൻ നിർഗുണമായ അവസ്ഥയെ പ്രാപിക്കും. നിർഗുണമാണ് അവൻ, സ്വയം നിർഗുണമാണ്. പിന്നെ ഈ ഗുണവ്യവഹാരങ്ങളൊക്കെ എങ്ങനെ നടക്കും? നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒന്നിനെ അംഗീകരിക്കുന്നു പ്രാരബ്ധം, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഉപദേശം കൊടുക്കുന്നു, ബ്രഹ്മതത്വത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു. അവിടെ ഒരു ഭേദഭാവമുണ്ട്. ആ ഭേദഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞത്. ബ്രഹ്മാനന്ദം അന്യഹസൻ മുക്ത, അന്യനായി മുക്തനായിരുന്നു കൊണ്ട് വേദയതേ, എങ്ങനെ പ്രത്യേകാത്മാനം സ്വസ്വരൂപമായിരിക്കുന്ന സ്വസ്വരൂപത്തെ, പ്രത്യേകായിരിക്കുന്ന സ്വസ്വരൂപത്തെ പ്രാരബ്ധം കൊണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നുണ്ടെങ്കിലും വിഷയ അനുഭവം ഉൾപ്പെടെയുള്ള വ്യവഹാരങ്ങൾ, കായികം വാചികം മാനസികമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നുണ്ടെങ്കിലും പ്രത്യേക ആത്മാൻ ഇതിനെല്ലാം ആന്തരമായിരിക്കുന്ന സ്വസ്വരൂപത്തെ അഹമസ്മി ആനന്ദരൂപഹം ആനന്ദസ്വരൂപ അസ്മി, ഞാൻ ദാ ആനന്ദസ്വരൂപനാണ് എന്നനുഭവിച്ചൂടെ എന്നാണെങ്കിലോ പറയുന്നു. അതൊന്നും ശരിയാകുന്നു, അതും അംഗീകരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? നിങ്ങളീ പറയുന്നതൊക്കെ എങ്ങനെ അജ്ഞന്റെ ബോധത്തെ അനുസരിച്ചിട്ടാണോ പറയുന്നത്? തത്വബോധത്തെ അനുസരിച്ചിട്ടാണ്, അത് മനസ്സിലാക്കുന്നു. നിങ്ങൾ തത്വജ്ഞാനിയാണോ അതേ മറ്റെന്തെങ്കിലും ജ്ഞാനിയാണോ? ഇവിടെ ഒരുപാട് ജ്ഞാനികളുണ്ട്. പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നവനാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ അറിഞ്ഞവനാണോ? ആത്മാവിനെ പരമാർത്ഥമായി അദ്വൈതമായി ഏകമായി ബോധിച്ചവനാണോ? അങ്ങനെ ബോധിച്ചവനാണെങ്കിൽ ആത്മാവിൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ ആനന്ദത്തെ അനുഭവിക്കുന്നവന് രണ്ടാമതായി ഒരാളിവിടെ ഇല്ല എന്നാണ് ബോധിക്കുന്നത്. അങ്ങനെ പ്രാരബ്ധം കൊണ്ടുവരുന്ന ഒരു ഞാൻ, അങ്ങനെ അദ്വൈതനായിരിക്കുന്ന ആത്മാവിനെ, ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവനായി ശേഷിക്കുന്നില്ല. അങ്ങനെ ശേഷിക്കാതിരിക്കെ വീണ്ടും സർവാധാരമായിരിക്കുന്ന ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഏകത്വ വിരോധ എന്ന് വെച്ചാൽ അദ്വൈതത്തിന് വിരോധം വരും. അദ്വൈതത്തിന് എന്ത് വിരോധം വരുന്നു? അദ്വൈതത്തിന് ആരോടെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. അദ്വൈതം എന്ന് തത്വത്തെ താൻ എങ്ങനെയാണോ ഗ്രഹിച്ചത്, അതിനെക്കുറിച്ച് എങ്ങനെയാണോ തനിക്ക് ബോധമുണ്ടായത്, ആ ബോധത്തിന് വിരോധമായി വരും ഈ പറയുന്നത്. വൈരുദ്ധ്യമാണ് നിങ്ങൾ പറയുന്നതെന്നർത്ഥം. നിങ്ങൾ അദ്വൈത ബോധത്തെക്കുറിച്ച് പറയുകയും അദ്വൈതത്തിന് വിരുദ്ധമായ ബോധങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ആനന്ദം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. മറിച്ച് ആ ആനന്ദം സ്വരൂപമാണോ? സ്വരൂപമാണെങ്കിൽ അതിനെ അനുഭവിക്കാൻ കഴിയുമോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് പ്രത്യേകം മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു വിശേഷമായ ഒരു ആനന്ദം ആരെങ്കിലും അനുഭവിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ആനന്ദം സ്വസ്വരൂപമാണോ ഭോക്താവിന്റെ സ്വരൂപമാണോ? ആണെങ്കിൽ അതിനെ അനുഭവിക്കാൻ കഴിയുമോ? അതും ആ ഭോക്താവിന്റെ സ്വരൂപം എന്താണ്, ആ തത്വത്തെ ഗ്രഹിച്ചവന് അതാണ് മുഖ്യമായിരിക്കുന്നത്. തത്വത്തെ ഗ്രഹിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവൻ അവിടെയുള്ള ഭോക്തൃത്വാദി ഭേദത്തെ എല്ലാം നിരീക്ഷിച്ചു. അപ്പോൾ ഏകത്വമായി അദ്വയമായി ആ ബോധത്തിൽ നിന്നുകൊണ്ട് അവനെങ്ങനെ പറയാൻ കഴിയും ഞാനിതാ അദ്വൈതത്തെ അനുഭവിക്കുന്നു, അദ്വൈതത്തെ ആനന്ദരൂപത്തിൽ അനുഭവിക്കുന്നു? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. മുക്തി ഇവിടെ ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോഴൊന്ന് സ്വീകരിച്ചാണ്, അല്ല മുഖ്യമായ മുക്തി ശരീരത്തിന് ശേഷമൊന്ന് സ്വീകരിച്ചാണ്. അത് സാധ്യമല്ല. അപ്പോ പെട്ടെന്ന് ചോദിക്കരുത്, എന്താ ഒരുപാട് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ആനന്ദാനുഭൂതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനന്ദ അനുഭൂതി അവർ പ്രകടമാക്കി എന്ന് പറയുന്നു, ആനന്ദാനുഭൂതി അവർ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി എന്ന് പറയുന്നു. ആനന്ദാനുഭൂതിയെക്കുറിച്ച് ഒരു പുകഴ്ത്തി പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആനന്ദത്തെ നിഷേധിക്കുന്നതല്ല, അത് പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആനന്ദം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചോട്ടെ, ഇവിടെ തന്നെ വിരോധമൊന്നുമില്ല. ലൗകികമല്ലാത്ത അലൗകികമായ ആനന്ദം ഉണ്ടെങ്കിൽ അതും അനുഭവിക്കുക. പറയുന്നുണ്ട് സ്വർഗം അവിടെ അലൗകികമായ ആനന്ദമാണ്, ലൗകികമല്ല. അവിടെ പോയി അത് അനുഭവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ ശരീരത്തിലിരുന്നു കൊണ്ടാരെങ്കിലും അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊന്നും അദ്വൈതിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ തത്വബോധത്തിന് വിരോധം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യും. ഇവിടെ എന്താണ് ബോധിപ്പിക്കുന്നത്? തത്വമസി, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ആ പരമാർത്ഥ അനുഭവം എന്ന് പറയുന്നത് സ്വരൂപത്തിൻ്റെ അല്ലെങ്കിൽ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ അതാണ് ചോദ്യം ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾക്ക് എന്ത് അനുഭൂതിയുണ്ടെന്ന് വേണമെങ്കിലും അവകാശവാദം ഉന്നയിക്കാം. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, രണ്ടായാലും അവിടെ അദ്വൈതത്തിന് അതുമായിട്ടൊന്നും ഒരു വിരോധമില്ല. ആ തത്വജ്ഞാനിയും ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകമായ ഈ പ്രപഞ്ചത്തെ, ഈ വിപുലമായ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഇവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു ആർക്കത് ചോദ്യം ചെയ്യാൻ പറ്റുന്നു? സാധ്യമല്ല. പക്ഷേ അത് സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യും. അത് ആ തത്വബോധത്തിന് വിരുദ്ധമാണ്. തത്വബോധത്തിന് വിരുദ്ധമായി ഒന്നിനിവിടെ അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തത്വബോധത്തിന് വിരുദ്ധമായ അറിവും തത്വബോധത്തിന് വിരുദ്ധമായ ഈ അനുഭവങ്ങളും ബോധവും എന്ത് പേര് പറഞ്ഞാലും ഇതെല്ലാം അയാളിൽ നശിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? തത്വബോധത്തിന് വിരുദ്ധമായ അനുഭവത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചു കഴിഞ്ഞു. അതില്ല അയാൾ, തത്വജ്ഞനിൽ അതില്ല. പിന്നെ അജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഇത്തരം അനുഭവങ്ങളെ ആ തത്വബോധമുള്ളവൻ നിഷേധിക്കും, അതിനംഗീകരിക്കത്തില്ല. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. തഥാച സതി സർവശ്രുതി വിരോധ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവശ്രുതിക്കും വിരോധം വരും. ശ്രുതി എന്താണ്? അപ്രമേയം എന്ന് പറയുന്ന ശ്രുതി, യഥോവാചോ എന്ന് പറയുന്നത് അപ്രാപ്യ മനസ് എന്ന് പറയുന്ന ശ്രുതി, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതശ്ചന, ഇങ്ങനെ എല്ലാം പറയുന്ന ശ്രുതികൾ. എന്നുവെച്ചാൽ ശ്രുതിയുടെ താല്പര്യത്തിന് വിരോധം വരും. തൃതീയ ച കൽപ്പന എന്ന ഉപപദ്ധ്യതേ, ഇനിയൊരു കൽപ്പന. തൃതീയ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഈ ശരീരപാദത്തിന് ശേഷം, അതാണ് മുഖ്യമായ മുക്തി, അവിടെ ആനന്ദത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത്. മറ്റൊന്ന്, തത്വജ്ഞനായിരിക്കുമ്പോൾ ആനന്ദത്തെ അനുഭവിക്കാമെന്ന് പറയുന്നു. ഇത് രണ്ടിനെയും ഇവിടെ നിഷേധിച്ചു. പിന്നെ ഇനി മൂന്നാമത്, ഇക്കാര്യത്തിൽ ഒരു കൽപ്പനയ്ക്കും പ്രസക്തിയില്ല. ഉപപദ്യതേ തൃതീയ കൽപ്പന എന്ന് പറയുന്ന യുക്തമുണ്ട്. അങ്ങനെ ഒന്നില്ല എന്നാണ്. കിഞ്ചന്യത് ബ്രഹ്മണശ്ച നിരന്തര ആത്മാനന്ദ വിജ്ഞാനേ വിജ്ഞാന അവിജ്ഞാന കൽപ്പന അനർത്ഥക്യം. നിരന്തരം ചെയ്ത ആത്മാനന്ദ വിഷയം ബ്രഹ്മണോ വിജ്ഞാനം തദൈവ തസ്യ സ്വഭാവീതി ആത്മാനന്ദം വിജാനാദീതി കൽപ്പന അനുപന്ന അതദ്വിജ്ഞാന പ്രസംഗേ ഹി കൽപ്പനായാഹ അർത്ഥവത്വം തഥാ ആത്മാനം പരം ച വേതീതി നഹി വിശ്വാദ്യാസക്ത മനസോ നൈരന്തര്യേണ ഇഷുജ്ഞാന അജ്ഞാന കൽപ്പനായ അർത്ഥവത്വം. ഇനി പറഞ്ഞ കാര്യത്തെ കുറിച്ച് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. സ്വസ്വരൂപം അത് ആനന്ദസ്വരൂപം എന്ന് പറയുകയും ആ ആനന്ദത്തിന്റെ അനുഭവം താൻ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ പറയുന്നിടത്ത് വരുന്ന ദോഷം പറയുകയാണ്. ബ്രഹ്മണസ്സ നിരന്തര ആത്മാനന്ദ വിജ്ഞാനേ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, അവൻ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ ബ്രഹ്മമായിരുന്നുകൊണ്ട് നിരന്തരം പറയുന്നു ഞാൻ സദാ ആത്മാനന്ദം സ്വസ്വരൂപ ആനന്ദത്തെ അനുഭവിക്കുന്നു. വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നു നിരന്തരമായ ആനന്ദത്തെ ഞാൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതും സ്വരൂപ ആനന്ദത്തെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്ന ദോഷം എന്താണ്? വിജ്ഞാന അവിജ്ഞാന കൽപ്പന അനർത്ഥം. വിജ്ഞാന അവിജ്ഞാന കൽപ്പന എന്ന് പറയുന്ന ഒരു അനർത്ഥം ദോഷം ഇവിടെ വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ ദോഷം വരുന്നത്? നിരന്തരം ചെയ്ത ആത്മാനന്ദ വിഷയം ബ്രഹ്മണോ വിജ്ഞാനം തദൈവ തസ്യ സ്വഭാവൈതി ആത്മാനന്ദം വിജാനാദീതി കൽപ്പന അനുപന്ന ആത്മാനന്ദത്തെ തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ കുറിച്ചുള്ള അനുഭവം ആത്മാനന്ദ വിഷയം വിജ്ഞാനം. ആർക്ക്? ഈ ബ്രഹ്മജ്ഞാനിക്ക്, ബ്രഹ്മവിത്ത്, ബ്രഹ്മമായിരിക്കുന്ന ബ്രഹ്മവിത്തിന്. ബ്രഹ്മവിത്ത് ബ്രഹ്മയോ ഭവതി എന്നല്ലേ. ആർക്ക്? നിരന്തരം, നേരത്തെ പറഞ്ഞ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലല്ല, നിരന്തരമായ വിജ്ഞാനം എന്നാ പറയുന്നു. ആനന്ദാനുഭവം, അന്തരമില്ലാതെയുള്ള ആനന്ദാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തദൈവ തസ്യ സ്വഭാവം സദാ നിലനിൽക്കണമെങ്കിൽ അതിന്റെ സ്വരൂപമായിരിക്കണം. അഗ്നി സദാ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം അഗ്നിയുടെ സ്വരൂപം എന്നാണ്. അഗ്നി സദാ ഉഷ്ണമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉഷ്ണത്തിന്റെ സ്വരൂപം തന്നെയാണ്. ഇവിടെ താൻ സദാ, അവിടെ അതിന്റെ ഇടയ്ക്കൊന്നും വരുന്നില്ല. സദാനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ആനന്ദം തന്റെ സ്വരൂപം തന്നെയാണ്. തദൈവ തസ്യ സ്വഭാവൈതി, അതതിന്റെ സ്വരൂപം തന്നെ എന്ന് പറയേണ്ടി വരും. എന്ത് സ്വരൂപം? ആനന്ദത്തെ അനുഭവിക്കുക എന്ന് പറയുന്ന അതിന്റെ സ്വരൂപമാണ്. അതാണ് അതിന്റെ സ്വരൂപം. അതാണ് ബ്രഹ്മണസ്ഥ നിരന്തരാത്മാനന്ദ വിജ്ഞാനേ. നിരന്തരം ആത്മാനന്ദ വിഷയം ബ്രഹ്മണോ വിജ്ഞാനം തദൈവ തസ്യ സ്വഭാവിതി ആത്മാനന്ദം വിജാനാദീതി കൽപ്പന അനുപന്ന. ആത്മാനന്ദം ആത്മാനന്ദം വിജാനാദി എന്നുള്ള ഈ കൽപ്പന, ഇതൊരു കൽപ്പനയാണ്, നടക്കുന്ന കാര്യമില്ല, അത് അനൂപന്നമാണ്. കാരണം തന്റെ സ്വരൂപമാണ് ആനന്ദം, അതിനെ താൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, സദാ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്റെ സ്വഭാവം തന്നെയായി. തന്റെ സ്വരൂപം തന്നെയായി. പിന്നെ അവിടെ വിജാനാദി, അറിയുന്നു അനുഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ കഴിയും. തന്റെ സ്വരൂപം തന്നെയാണെങ്കിൽ, അനുഭവവും തന്റെ സ്വരൂപം തന്നെയാണെങ്കിൽ അനുഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അനുഭവം അനുഭവിക്കുന്നവന്റെ സ്വരൂപം തന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ കഴിയും. കാരണം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭേദം വരും. അതുകൊണ്ടാണ് അഗ്നിയും അഗ്നിയുടെ പ്രകാശവും തമ്മിൽ ഭേദം വരാൻ പാടില്ല. അഗ്നി ഒന്ന്, അഗ്നിയുടെ പ്രകാശം മറ്റൊന്ന്, അങ്ങനെ വരാൻ പാടില്ല. അഗ്നിയിൽ നടക്കുന്ന മറ്റെന്തോ ഒരു പ്രകാശമാണ് പ്രകാശിക്കുക എന്ന് പറയുന്ന ക്രിയ എന്ന് പറയാൻ പറ്റില്ല. ഒരു തരത്തിലും ആ പ്രകാശത്തെ അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ അഗ്നി തന്നെ. അതുപോലെ സ്വരൂപമായിരിക്കുന്ന വിജ്ഞാനത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജ്ഞാനം തന്നെ. അങ്ങനെ പറയുമ്പോഴും അയാൾക്ക് ആ വിജ്ഞാന അനുഭവത്തെ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. അത് വിജ്ഞാനം തന്നെയാണ്, അദ്വൈതമായ വിജ്ഞാനം, ഏകമായിരിക്കുന്ന വിജ്ഞാനം. അതിനെ ഞാനിതാ അനുഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ കഴിയും. തദൈവ തസ്യ സ്വഭാവരീതി, പ്രകാശിക്കുക അനുഭവിക്കുക എന്ന് പറയുന്നതിന്റെ സ്വഭാവമായിരിക്കെ ആത്മാനന്ദം വിജാനാദീതി കൽപ്പനാനുപന്ന. പിന്നെ ഇങ്ങനെ ഇതൊരു കൽപ്പന മാത്രമാണ്, ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു. അവിടെ അനുഭവിക്കുന്നവനാര്? അനുഭവിക്കാൻ ഒരാളില്ലല്ലോ. സ്വരൂപം എന്ന് പറയുമ്പോൾ അത് ഏക സ്വഭാവമായി, അവിടെ രണ്ട് സ്വഭാവം വരത്തില്ല. വെളിച്ചം അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നി വെളിച്ചം ഒന്നായി, അവിടെ രണ്ടു വരത്തില്ല. ഉഷ്ണം അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഉഷ്ണം അഗ്നി രണ്ടു വരത്തില്ല, ഒന്നേ ഉള്ളൂ. അതുപോലെ പറയാം, എന്താ ഞാൻ ഈ ആനന്ദത്തെ അനുഭവിക്കുന്നു, അവിടെ ആനന്ദം വേറെ, ഞാൻ വേറെ, അനുഭവം വേറെ. സംബന്ധിച്ച് ഇവിടെ പറയുന്ന എന്താണ്? നിരന്തരമായ ഒരു അനുഭവമാണ്. സദാ ജാഗ്രത സ്വപ്ന സുഷുതികളെല്ലാം അത് വിഷയാനുഭവത്തെ പോലെയല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നിരന്തരമായ അനുഭവം. എന്തുകൊണ്ടങ്ങനെ നിരന്തരമായ ഒരു അനുഭവം നിൽക്കുന്നു? കാരണം ജാഗ്രത സ്വപ്ന സുഷുതികളിലെല്ലാം ഈ ആത്മാവുണ്ട്. അതുകൊണ്ട് അതിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ നിരന്തരം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് പറയുന്നു, കാരണം ഈ ആത്മാവിന്റെ തന്റെ സ്വരൂപമാണ് ആനന്ദം. സ്വരൂപം എന്ന് പറയുന്നതിന് മാറ്റം വരാൻ പാടില്ല. സർവാവസ്ഥകളിലും ഒരേ രൂപത്തിൽ മാറ്റമില്ലാതിരിക്കുന്നതാണ് സ്വരൂപം. ആ സ്വരൂപത്തിന്റെ അനുഭവം, സ്വരൂപം ആനന്ദമായതുകൊണ്ട് അതിനെ അനുഭവിക്കുന്നത് ഇത് ആനന്ദമാണ്, എന്റെ സ്വരൂപം ആനന്ദമാണെന്നാണ് അനുഭവം. ഈ അനുഭവം എങ്ങനെ നിൽക്കും? ഇത് കേവലം ഒരു കൽപ്പന മാത്രമാണ്. കാരണം ഭേദം കൂടാതെ ഒരു അനുഭവം നിൽക്കത്തില്ല, അതാണ് പറയുന്നതിന്റെ ചുരുക്കം. അത് സാധ്യമല്ല. തദ്ദേവത്തസ്യ സ്വഭാവതി ആത്മാനന്ദം വിജാനാതീതി. ഒന്നിനെ അതിന്റെ സ്വരൂപമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ഭേദകൽപ്പനയും സാധ്യമല്ല. അനുഭവിക്കുന്നു എന്നുള്ളത് അനുപന്നമാണോ? അത് യോജിക്കത്തില്ല. അതദ്വിജ്ഞാന പ്രസംഗേഹി, ഇനി ഞാൻ നിരന്തരമായി ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ അതത് വിജ്ഞാനമായിരിക്കണം, തന്നെ നിന്ന് അന്യമായ ഒന്നിനെ കുറിച്ചുള്ള വിജ്ഞാനമായിരിക്കണം എന്ന കൽപ്പനായ അർത്ഥവത്വം നിങ്ങളീ പറയുന്ന യോജിക്കും. അതുപോലെ പറയുന്നു, ഈ ദീപം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു, അത് നമുക്ക് അംഗീകരിക്കാം. ദീപം മറ്റൊരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ തന്നിൽ നിന്നും അന്യമായ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുക എന്നൊരു ധർമ്മദീപത്തിൽ വരാം. അവിടെ അത് യോജിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ അതത്വിജ്ഞാനം സ്വസ്വരൂപമല്ല, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു. അതാണല്ലോ നമ്മൾ സാധാരണ പറയുന്നത്, ഞാനിതാ പാൽപായസം കുടിച്ചു, സുഖത്തെ അനുഭവിച്ചു. അവിടെ ഞാൻ പാൽപായസം കുടിച്ചു, ഞാൻ സുഖം എന്നല്ല പറയുന്നു, മറിച്ച് ഞാൻ സുഖത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. ആഗന്തുകമായ വന്നു ചേരുന്ന അന്യസ്ഥലത്ത് നിന്ന് തന്നിലേക്ക് വന്നു ചേരുന്ന ഒരു സുഖത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്വൈതി എതിർക്കുന്നില്ല. നമ്മളറിയുന്ന ആനന്ദം ഒരുപാടുണ്ട്, നമ്മളറിയാത്ത ആനന്ദങ്ങളും പലതും കാണും. അത്തരം ആനന്ദങ്ങളെയൊക്കെ അനുഭവിക്കാം. ഒരാൾ നിരന്തരം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റേതു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്നാണ്. സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു എന്നല്ല. ഇവിടെ പറയുന്ന അനുഭവത്തിന്റെ യുക്തിയെ പറയുകയാണ്. അനുഭവത്തിന് യുക്തി വേണമെന്ന് ചോദിക്കും, കൂടിയേ തീരും. അനുഭവത്തിന് യുക്തി വേണം. അനുഭവത്തിന് യുക്തി ഇല്ലെങ്കിൽ പറയുന്നതാണ് രജ്ജുവിലെ സർപ്പ് എന്നെ കടിച്ചു, വിഷം തിണ്ടി എന്നെല്ലാം പറയും. കാരണം എന്തുകൊണ്ട്? അതൊക്കെ അനുഭവമായിരുന്നു. രജ്ജുവിലെ സർപ്പത്തെ കണ്ട് അത് കടിച്ചു, വിഷം തിണ്ടി, ഇതൊക്കെ അനുഭവമാണ്. പക്ഷെ അവിടെ യുക്തി ആശ്രയിച്ചില്ലെങ്കിൽ അതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? അനുഭവം സത്യമായും വരും, ഭ്രാന്തമായും വരും. അപ്പോൾ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അനുഭവം സത്യമാണോ അതേ ഭ്രാന്തമാണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവിടെ യുക്തിയുടെ ആവശ്യമുണ്ട്. അതല്ലാതെ എങ്ങനെ തിരിച്ചറിയും? അവിടെ യുക്തിയല്ലേ പ്രയോഗിക്കുന്നത്? അതൊരിക്കലും വാസ്തവ സ്വൽപ്പമായിരിക്കാൻ വഴിയില്ല. വെളിച്ചം വന്നപ്പോൾ അതവിടെ കണ്ടില്ല, പോയി. അപ്പോൾ കടിച്ചത് എങ്ങനെയാണോ സർപ്പം ഭ്രാന്തമായിരുന്നു അതുപോലെ കടിച്ചെന്നുള്ളത് കേവല ഭ്രാന്തി മാത്രമാണ്. വിഷം ബാധിച്ചു എന്ന് പറയുന്നത് ഭ്രാന്തി മാത്രമാണ്. ഇങ്ങനെയല്ല യുക്തിയോടെ ഉപയോഗിക്കുന്നു. ഈ ലോകത്ത് ഒരേ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ, സത്യമായ അനുഭവം മാത്രം. അങ്ങനെയാണെങ്കിൽ ആർക്കും യുക്തി ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഏതനുഭവം വന്നാലും നമ്മൾ പരിശോധിക്കും, ആ കേട്ടത് ശരിയാണോ, ആ പറഞ്ഞത് ശരിയാണോ, ആ അനുഭവം ശരിയാണോ, തന്നെ ചതിക്കാനാണോ, ഇങ്ങനെ ചിന്തിക്കുന്നു, യുക്തി ആശ്രയിക്കുന്നവരെ. എന്തുകൊണ്ട്? സത്യമിഥ്യ അനുഭവങ്ങൾ കൂടിക്കലർന്നാണ് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആധ്യാത്മിക വിഷയത്തിനും അങ്ങനെ ആത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് മാത്രം അത് സത്യമെന്ന് കരുതാൻ വയ്യ. ഭ്രാന്തമായ അനുഭവമായിരിക്കും, താൻ സ്വയം ഭ്രാന്തിക്ക് അടിമപ്പെട്ടതായിരിക്കും. ആ ഭ്രാന്തിയിൽ നിന്ന് കരകയറി യഥാർത്ഥമായ ബോധം അതുണ്ടാകും. അതുകൊണ്ട് ഏത് അനുഭൂതിയെക്കുറിച്ച് പറഞ്ഞാലും ശരി, ഏത് അനുഭൂതിയെക്കുറിച്ച് ആര് വർണ്ണിച്ചാലും ശരി, അതിൻ്റെ തത്വം എന്തെന്ന് മനസ്സിലാക്കും. എന്താ ഏത് അനുഭൂതിയെക്കുറിച്ച് അവിടെ പറയുന്നത്? സ്വസ്വരൂപം ആനന്ദമാണ്, ആനന്ദത്തിന്റെ അനുഭവം എന്നാണ് പറയുന്നതെങ്കിൽ അത് അസംബന്ധം. മറിച്ച് താൻ അനുഭവിച്ച ഏതെങ്കിലും അലൗകികമായ ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആയിക്കോട്ടെ, വിരോധമില്ലാതെ ഇരിക്കും. കാരണം അവൻ അത് യുക്തി കൊണ്ട് പരിശോധിച്ച് തീരുമാനിക്കുന്നു. എന്തായാലും മറ്റൊരാളുടെ അനുഭവത്തെ അതേ കാലത്തിൽ അതേ ദേശത്തിൽ അതേ രീതിയിൽ യാതൊരു ന്യൂനതയും ആധിക്യവും വരാതെ മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല ലോകത്ത്. എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെ ഉപാധികൾ ഭിന്നമായിരിക്കുന്നു, തത്വം ഒന്നായിട്ടും ഉപാധികൾ ഭിന്നമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരാളെ സുഖിക്കുമ്പോൾ വേറൊരാൾ ദുഃഖിക്കുന്നത്. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, സംസ്കാരം എല്ലാം ഭിന്നമായിരിക്കുന്നു. അപ്പോൾ ഒരാൾ സ്വന്തം അനുഭവത്തെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവന് സ്വന്തം യുക്തിയെ ആശ്രയിച്ച് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, സ്വരൂപാനുഭവം സാധ്യമല്ല. ഇനി മറിച്ചൊന്നിന്റെ അനുഭവമാണെങ്കിൽ ആനന്ദാനുഭവം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, പഞ്ചസാരയെ നാക്ക് കൊണ്ട് സ്പർശിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരി സംബന്ധിച്ചു. എന്താണ് ആ തദ്വിജ്ഞാനമാണത്. മറ്റൊരു വിഷയത്തെ ആശ്രയിച്ച് ഇന്ദ്രിയ സന്നികർഷത്തിലൂടെ ഉണ്ടായ ഒരു അനുഭവമാണ്. അതുപോലെ മനസ്സിൻ്റെ രാജസ താമസ പരിണാമങ്ങളെ കീഴ്പ്പെടുത്തി ശുദ്ധമായ സാത്വികമായ വൃത്തി അത് അന്ധക്കരണത്തിൽ നിറയുമ്പോൾ സുഖാനുഭവം. അത് സത്വവൃദ്ധിക്കനുസരിച്ച് ആനന്ദവൃദ്ധിയും കൂടും. സത്വവൃത്തിക്കനുസരിച്ചാണ് ആനന്ദവൃത്തി, ശാന്തിവൃത്തി, ക്ഷമ തുടങ്ങിയ സദ്വൃത്തികളെല്ലാം ഉണ്ടാകുന്നത്. അവിടെ ആനന്ദത്തിൻ്റെ വൃത്തി ഉണ്ടായാൽ ഒരാൾക്ക് അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കാം, ഈ ലോകത്തിൽ കിട്ടാത്ത ആനന്ദത്തെ അനുഭവിക്കാം. അവിടെ ഈ പറയുന്നതൊക്കെയാണ് കൽപ്പനായ അർത്ഥവത്വം. നിങ്ങളുടെ കൽപ്പന അവിടെ അർത്ഥവത്വമാണ്. ഒരാൾ അലൗകികമായ ആനന്ദത്തെ അനുഭവിച്ചു. അവിടെ പറയുന്നു, ഞാൻ ആനന്ദത്തെ അനുഭവിച്ച നിർവൃതനായി. അത് വിഷയാനുഭവങ്ങളെ പോലെയുള്ള അനുഭവമല്ല. എൻ്റെ മനസ്സ് ആനന്ദത്തിൽ വിലയിച്ചു പോയി. എൻ്റെ ശരീരമെല്ലാം ആനന്ദത്തിൽ മുഴുകിപ്പോയി. ഇതാണല്ലോ, രോമാഞ്ച കഞ്ചുകമണിഞ്ഞു, ഗദ്ഗത കണ്ഠനായി, ബാഷ്പാഞ്ജലിയോടുകൂടിയവനായി, കണ്ണുകൾ കീറണണിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആനന്ദത്തെ വർണ്ണിക്കാറുണ്ട്. ഇതൊക്കെ സമ്മതിക്കുന്നു. ഇതൊക്കെ എന്താണ്? അതത്വിജ്ഞാനം. ഈ കൽപ്പനായ അർത്ഥവത്വം ഇതുപോലെ യഥാ ആത്മാനം പരം ചവേത്തി എന്ന് പറയുന്നത് വരെയുള്ളൂ. ഞാൻ എന്നെ അറിയുന്നു, അന്യമായ ആനന്ദത്തെ അറിയുന്നു. സ്വയം എന്നെ അറിയുന്നു, അന്യമായ ആനന്ദത്തെയും അറിയുന്നു. അങ്ങനെ പറയാം, ആനന്ദാനുഭവം ഉണ്ടാവാം. അതിനെ നിഷേധിക്കുന്നില്ല. ഉപാസകന് ഈ ശരീരമൊക്കെ വിട്ട് മറ്റൊരു ലോകത്തിൽ പോയി ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാണ്. യോഗി ഈ ശരീരത്തിലിരുന്നുകൊണ്ട് തന്നെ ചിത്തവൃത്തിയിലേക്ക് നിരോധിച്ച് അന്യ ചിത്തഭൂമികകളിൽ ലൗകിക വിലക്ഷണമായ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നിടത്തും എല്ലാം ഇത് തന്നെ. എന്താണ് ആത്മാനം പരം ച വീതി, തന്നെ അറിയുന്നു അന്യമായ ആനന്ദത്തെയും അറിയുന്നു. അപ്പോൾ ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയാം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ആനന്ദ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് മഹാത്മാക്കളെല്ലാം ആനന്ദാനുഭവത്തെക്കുറിച്ച് പറയുന്നു, ആനന്ദത്തെ വർണ്ണിക്കുന്നു, എല്ലാം അംഗീകരിക്കും. പക്ഷെ ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ഭാഷകാരൻ ശ്രമിക്കുന്ന എന്താണ്? തത്വബോധം. അതാണ് അത്. ഈ പറയുന്ന അനുഭവങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ പറയുന്ന ഏതെങ്കിലും ഒരു അനുഭവത്തിന് ആ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്ന ആ തത്വബോധമുള്ളവന് ഇത്തരത്തിലുള്ള ആനന്ദാനുഭവങ്ങളൊന്നും നിർബന്ധമില്ല. അയാളുടെ തത്വബോധത്തിനൊരു ന്യൂനത സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആനന്ദങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഇനി ഒരാൾക്ക് വേണമെങ്കിൽ ഇത്തരം ആനന്ദാനുഭവമാകാം. പക്ഷെ ഇതൊന്നും ന്യൂനതയല്ല, അതിനുള്ള എന്തെങ്കിലും സാതിശയത്വമല്ല, എന്തെങ്കിലും കേമത്വമല്ല, ഒന്നുമല്ല. മുഖ്യം തത്വബോധം, തത്വമസി എന്ന് അതെന്ന് ഗ്രഹിക്കുന്ന ബോധം, അതാണ് ഇവിടെ വേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ശരി, ഈ ആത്മബോധം എന്ന് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദ്യമാണ്. അങ്ങനെ ഒന്നിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ ആത്മാവ് ആനന്ദമാണ്. അപ്പോ ആത്മബോധം ഉണ്ടാകുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആനന്ദബോധത്തെ അംഗീകരിച്ചുകൂടാ? ഇവിടെ ചോദ്യം ചോദിക്കുന്നത്, ആത്മാവ് ആനന്ദമെന്ന് പറയുമ്പോൾ ചോദ്യകർത്താവിന്റെ മനസ്സിലെന്താണ്? നമ്മുടെ ഈ അനുഭവിക്കുന്ന ആനന്ദം, ഈ ആനന്ദത്തിൽ നിന്ന് വലിയൊരാനന്ദമാണ്, നിരതിശയമായ ആനന്ദമാണ് ആത്മാവ് സ്വസ്വരൂപം. അപ്പൊ ആത്മബോധം എന്ന് പറയുമ്പോൾ ആനന്ദബോധവും വരാം. അല്ലെങ്കിൽ പിന്നെ ആത്മബോധമില്ലെന്ന് പറയേണ്ടി വരും, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലെന്ന് പറയേണ്ടി വരും. വേറെ തരത്തിൽ പറഞ്ഞാൽ സ്വസ്വരൂപത്തെ അറിയുന്നു, സച്ചിദാനന്ദം എന്നറിയുന്നു. അത് സത്താണ്, ആനന്ദമാണ്, സത്താണ്, ചിത്താണെന്നറിയുന്നു. അതുപോലെ ആനന്ദമാണെന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു ആനന്ദ അനുഭവം എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അത് സത്താണെന്നും ചിത്താണെന്നും അറിയാമെങ്കിൽ അതുപോലല്ലേ ആനന്ദം എന്നറിയുന്നു. ആനന്ദബോധം എന്തുകൊണ്ടായിക്കൂടാ? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധത്തിൽ തന്നെ ആനന്ദം ബോധമായി ഒരു ബോധം അതെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അതാണ് ഇഷ്വാസക്ത മനസ്സോ നൈരന്തിരീണ ഇഷുജ്ഞാന അജ്ഞാന കൽപ്പനായ അർത്ഥവത്വം. ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നു, ഇത് സാധാരണ പറയുന്നതാണ്. വിശ്വാസക്ത മനസ്സ്, കൊല്ലൻ അലയിലിരുന്നുകൊണ്ട് ശരത്തിന്റെ അഗ്രം അമ്പിന്റെ മുനക്കുറിപ്പിക്കുകയാണ്, വളരെ ഏകാഗ്രം. അയാൾ ഏകാഗ്രമായി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് 2 സെക്കൻഡായിക്കോട്ടെ, ആ ഏകാഗ്രത എന്ന് പറയും ചിലപ്പോൾ അയാൾ കിടന്ന് ഒന്നോ രണ്ടോ 3 സെക്കൻഡായി. ആ ഒരു സെക്കൻഡുകളുടെ തുടർച്ചയിൽ അയാളുടെ മനസ്സിന് വിഷയമായി ആ ഇഷു അഗ്രമല്ലാതെ മറ്റൊന്നും കടന്നു വരില്ല എന്നാണ്. രണ്ടാമതൊരു ബോധം കടന്നു വരുന്നില്ല. പിന്നെ ആ 2-3 സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ മനസ്സ് ഇഷ്വാസക്തമായിരിക്കുന്ന മനസ്സിൽ ബോധമില്ലായ്മയും വരുന്നില്ല. അജ്ഞാനത്തിന് രണ്ടർത്ഥമുണ്ടല്ലോ, ഒന്നുകിൽ മറ്റേതെങ്കിലും ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനമില്ലാതിരിക്കുക, രണ്ടർത്ഥത്തെ എടുത്തുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത്. കേവലം ക്ഷണങ്ങളിൽ നിൽക്കുന്ന ഏകാഗ്രതയായാലും പോലും ആ ഏകാഗ്രതയിൽ മറ്റൊന്നിന് സ്ഥാനമില്ല. ബോധമില്ലായ്മയും വരുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ മനസ്സ് ഒരു വിഷയത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു? ഇതുപോലെ ഇവിടെ എന്താണ്? ശ്രുതി ഒരു തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. ആ തത്വത്തിൽ അന്തരമില്ല, ആ തത്വത്തിൽ ശൂന്യതയില്ല, അവിടെ രണ്ടാമതൊന്നുമില്ല. ശരി, രണ്ടാമത് ആനന്ദമില്ല എന്ന് സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഏകമായിരിക്കുന്ന സ്വസ്വരൂപമായിരിക്കുന്ന താനായിരിക്കുന്ന തത്വമാണ്. അവിടെ ശബ്ദം കൊണ്ട് അർത്ഥഭേദം തോന്നുമെങ്കിലും തത്വത്തിൽ അർത്ഥഭേദമില്ല. അതുകൊണ്ട് ആ ബോധത്തിൽ ബോധമില്ലായ്മയോ മറ്റെന്തിൻ്റെയെങ്കിലും ബോധം, അത് ആനന്ദമാണെന്നോ ദുഃഖമാണെന്നോ എന്തായാലും ശരി, ഒന്നിനും അവിടെ കടന്നു വരാൻ വഴിയില്ല. കാരണം ഏകരസം ഏക സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വിഷു അഗ്രത്തിൽ ഏകാഗ്രതയായിരിക്കുന്നവന് ആ ഏകാഗ്രമായ അനുഭവം തുടരുന്നത് പോലെ മറ്റൊരനുഭവം വരാതെ ആ തത്വജ്ഞാനിയുടെ മനസ്സിൽ ഒരേ ഒരു വിഷയം മാത്രം നിൽക്കുന്നു എന്നാണോ അതല്ല ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് തത്വബോധത്തിന്റെ സ്ഥിരതയാണ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ പുസ്തകമായി അറിയുന്നു, ഇതിനെ മേശയായിട്ട് അറിയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊന്നായിട്ട് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. മറ്റൊന്നെന്താണ്? ഞാൻ ഈ പുസ്തകത്തെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഇന്ദ്രിയം ഈ പുസ്തകത്തെയുമായിട്ടുള്ള സന്നിവേശത്തിലിരിക്കുന്നു, എന്റെ മനസ്സിൽ പുസ്തകം ജ്ഞാനം മാത്രമേ ഉള്ളൂ, വേറൊരു ജ്ഞാനമില്ല എന്ന് പറയുന്ന വേറൊരു കാര്യം. തത്വബോധം ആദ്യം പറഞ്ഞതുപോലെയാണ്, രണ്ടാമത് പറഞ്ഞതുപോലെയല്ല. ഒരു വസ്തുവിനെ ഇന്നതാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, സംശയരഹിതമായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ആ വസ്തുവിനെ സംബന്ധിച്ച് മറ്റൊരു ജ്ഞാനം ഉണ്ടാകുന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണെന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊന്നാണെന്ന് ധരിക്കുന്നില്ല. ബോധ്യം വന്നവരും അത് ധരിക്കുന്നില്ല. അത് ബോധ്യം വരാതിരുന്നാൽ ധരിക്കുക. അതാണ് ഭ്രാന്തി എന്നും സംശയമൊന്നും എല്ലാം മറ്റു പറയുന്നു. അതാണ് തത്വബോധത്തിന്റെ സ്വഭാവം. അതാണ് ഇവിടെ പറയുന്നത്. സ്വസ്വരൂപത്തെ ഒരുവൻ ധരിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ മറ്റൊരു തരത്തിൽ അവന് ധരിക്കാൻ സാധ്യമല്ല. അതെങ്ങനെ ധരിച്ചു? തത്വമസി, അത് പരമാർത്ഥമാണ്. എന്തെല്ലാം വിശേഷങ്ങൾ അതിന് യോജിപ്പിച്ചാലും ശരി, അനേക സ്വഭാവത്തെ ഗ്രഹിക്കുന്നു. അത് എങ്ങനെ? പുസ്തകത്തെ ധരിക്കുന്ന പോലല്ല, നേതി നേതിയും ധരിച്ചാൽ മതി. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, മറിച്ച് ശരീരമല്ല, ബുദ്ധികൾക്കെല്ലാം ആധാരമായിരിക്കുന്നതാണ്, നിത്യവസ്തുവാണ്, നിർവികാരമായിരിക്കുന്നതാണ്. ആ രീതിയിലെല്ലാം ഗ്രഹിക്കുമ്പോഴും ഒരിടത്തും അതിൻ്റെ സ്വരൂപത്തെ മാറ്റിപ്പറയുന്നില്ല. അത്തരത്തിൽ സച്ചിദാനന്ദം എന്ന ഏക സ്വഭാവത്തിൽ നിശ്ചയിച്ച ഈ വസ്തുവിനെ, അല്ലെങ്കിൽ ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള ആ ഏക സ്വഭാവത്തിലുള്ള ജ്ഞാനത്തിന് മാറ്റം വരുന്നില്ല, മാറ്റം വരേണ്ട കാര്യമില്ല. അതിനെ പിന്നീട് അത് മറ്റൊരു ആനന്ദാനുഭവമാണ്. അത് ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയ ആനന്ദങ്ങളെക്കാളും വലിയൊരു ആനന്ദമാണ് എന്നൊന്നും അത് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. അതുകൊണ്ട് സർവ നിഷേധത്തിന് അവധിയായി. അതിനെ ധരിക്കുന്നു എന്ന് പറഞ്ഞാലും ശരി, സച്ചിദാനന്ദമെന്ന് ധരിക്കുന്നു എന്ന് പറഞ്ഞാലും ശരി, ഒന്നു തന്നെ. അപ്പൊ അതിൻ്റെ ആ ബോധത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് ഇവിടെ സ്വസ്വരൂപം അത് ആനന്ദമാണ് എന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു ആനന്ദാനുഭവം എന്ന് പറയുന്ന ഒന്നും സംഭവിക്കത്തില്ല എന്നാണ്. നൈരന്തര്യമായി അങ്ങനെ ഒരു അനുഭവം അത് സംഭവിക്കേണ്ട കാര്യം. ഇവിടെ നൈരന്തര്യ അനുഭവം എന്ന് പറയുന്ന ഒന്നിന്റെ പ്രസക്തിയില്ല. അത് പറഞ്ഞു ആത്മബോധം എന്ന് പറയുന്നത് ഒരു നൈരന്തര്യ അനുഭവമല്ല. ആനായം പറഞ്ഞ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. നൈരന്തര്യ അനുഭവം എവിടെയാണ് വേണ്ടി വരുന്നത്? ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ അറിയുന്നു, ശരി, ഈ ഇനി ഇതിനെ മറ്റേതെങ്കിലും തരത്തിൽ അറിയുമോ അതറിയാൻ പാടില്ല, ഇതിന് ഇതായി തന്നെ അറിയണം. ഇനി ഇതിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടാൻ പാടില്ല, ഈ അറിവ് തന്നെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഇച്ഛ ദുരാഗ്രഹമുള്ളപ്പോഴാണ് നൈരന്തര്യ ജ്ഞാനം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉപാസന എന്ന് പറയുന്നതിനെയാണ് ഒരു രൂപത്തെ മനസ്സിൽ കാണുന്നു, ശിവന്റെ രൂപം. ഉപാസകൻ എന്താണ്? ആ രൂപം മാറാൻ പാടില്ല, ആ രൂപം തന്നെ മനസ്സിൽ നിൽക്കണം. എന്നാലേ ഉപാസനയ്ക്ക് ഫലമുണ്ടാവും. അവിടെ നൈരന്തര്യ ജ്ഞാനത്തെ നിർത്താൻ ശ്രമിക്കുന്നു. തത്വബോധത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, അത് ഏക സ്വഭാവമാണ്. അതുകൊണ്ട് അതിൻ്റെ നൈരന്തര്യ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. തത്വത്തിന് മാറ്റമില്ല, പിന്നെ ജ്ഞാനത്തെ തുടർന്ന് നിൽക്കുന്നത്. ഇതങ്ങനെയല്ല, തൻ്റെ ഭാവനയിൽ കാണുന്ന ഒരു രൂപമാണ്. ആ രൂപത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു വിധിയുണ്ട്, അതങ്ങനെ നിലനിർത്തണം. ഇവിടെ ആ രൂപത്തെ സാക്ഷാത്കരിക്കണം, അവിടെ അത് ആവശ്യമാണ്. അത് ഭാവനയെ പിന്തുടരുന്ന അനുഭവത്തിന് വേണ്ടിയാണ്. ഇവിടെ അങ്ങനെയല്ല, ഭാവനയല്ല, വസ്തുതന്ത്രമാണ് ഇവിടുത്തെ ബോധം, മറ്റത് കർത്തൃതന്ത്രമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് നിരന്തരമായ ആത്മാനന്ദം എന്ന് പറയുന്നത് ഇവിടെ പ്രസക്തിയില്ല. ഈ ഭാഗങ്ങളെല്ലാം പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ചു കേട്ടാലും നിങ്ങൾ അത്ഭുതപ്പെടരുത്. അങ്ങനെയും വ്യാഖ്യാനിക്കാം, അവരവർക്ക് ബോധ്യപ്പെടുന്നത് സ്വീകരിക്കാതെയുള്ളു. അതാ വിച്ഛിന്നം ആത്മാനന്ദം വിജാനാദി അടുത്തൊരു പക്ഷം. നിരന്തരമായ ആത്മാനന്ദമല്ല, ആത്മാനന്ദം വിച്ഛിന്നം വിജാനാദി അങ്ങനെ പറഞ്ഞാൽ എന്തായാലും ആത്മാനന്ദം അനുഭവിക്കുന്നു എന്ന് സമർത്ഥിക്കണം. വിജ്ഞാനസ്യ ആത്മവിജ്ഞാന ഛിദ്രേ അന്യവിഷയത്വ പ്രസംഗ ആത്മനശ്ച വിക്രിയാവത്വം തതശ്ച അനിത്യത്വ പ്രസംഗ. സ്വരൂപമായ ആനന്ദം അനുഭവിക്കുന്നു, പക്ഷെ അതിന് വിച്ഛിത്തി സംഭവിക്കുന്നു. സാധാരണ യോഗികൾ പറയുന്നു, യോഗി പറയുന്നു ചിത്തവൃത്തിയൊക്കെ നിരോധിച്ച് ചിത്തഭൂമികളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചിത്തം തന്നെ അവിടെ ജീവന് ആനന്ദാനുഭവം ഉണ്ടായി. ചിത്തം തന്നെ ചിത്തഭൂമികളിലേക്ക് പ്രവേശിക്കുകയാണ്. ചിത്തം അതിനെയൊക്കെ വിടുന്നു. വിട്ടുകഴിയുമ്പോൾ ആനന്ദാനുഭവം പോയി, സമാധിയും പോയി, വ്യുത്ഥാനം എന്ന് പറയുന്നു. പിന്നെ ആനന്ദത്തിന്റെ അനുഭവമില്ല, ആനന്ദത്തിന്റെ സ്മരണയുണ്ടോ? ഞാൻ സമാഹിതനായിരുന്നു, ആനന്ദത്തെ അനുഭവിച്ചു. ആനന്ദത്തെ ലൗകിക ആനന്ദം പോലെ, പാൽപ്പായസം കുടിക്കുമ്പോൾ ആനന്ദം, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ സ്മരിക്കുമ്പോഴും ആനന്ദം. എന്ത് രസമായിരുന്നു, എന്താനന്ദമായിരുന്നു. ആനന്ദത്തിന്റെ തീവ്രത കുറയും. തീവ്രത കുറയുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ആനന്ദം പാൽപ്പായസത്തിന് പുറകിൽ പോകുന്നു. വീണ്ടും എനിക്കത് അനുഭവിക്കണം. കാലം ആനന്ദത്തെ തീവ്രതയെ കുറയ്ക്കും. അപ്പം വീണ്ടും ആനന്ദപ്രാപ്തിക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ യോഗി എന്ത് ചെയ്യുന്നു? സമാധിയിലിരുന്ന് ആനന്ദത്തെ അനുഭവിച്ചു വിധാനത്തിലേക്ക് വന്നു. പിന്നെ ആനന്ദത്തെ സ്മരിക്കാനേ പറ്റും. സ്മരിക്കുമ്പോൾ ആനന്ദം കിട്ടത്തില്ല. കാലം കൊണ്ട് വീണ്ടും ആനന്ദത്തിന്റെ സ്മരണ ദുർബലമാകും. ആനന്ദാനുഭവം അവിടെ ദുർബലമാകുമ്പോൾ യോഗി വീണ്ടും ചിത്തവൃത്തി നിരോധം ചെയ്ത് വീണ്ടും ആ ആനന്ദത്തെ പ്രാപിക്കും. ഏറ്റവും ഇറക്കവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയുന്ന അഭ്യാസത്തിനനുസരിച്ച് ഇതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകാം. അതുപോലെ ആത്മാനന്ദം വിച്ഛിന്നം വിജാനാദി. യോഗിയുടെ ആനന്ദത്തോടൊന്നും ഇവിടെ അദ്വൈതിക്ക് ഒരു വിരോധമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ ആനന്ദം വേണോ അനുഭവിക്കുക, ഏത് ചിത്തഭൂമികയിൽ വേണമെങ്കിലും പോവുക, ഒരു അഭിപ്രായവ്യത്യാസമില്ല. പക്ഷേ സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെയാണ് താൻ അവിടെ സമാധി സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നത്. അത് ശരിയാകത്തില്ല. വിജ്ഞാനസ്യ ആത്മവിജ്ഞാന വിച്ഛിദ്രേ അന്യ വിഷയത്വ പ്രസംഗ. ആത്മാവ് ഏകമാണ്, ഏക സ്വരൂപത്തോടുകൂടിയതാണ്, അദ്വയമാണ്, അത് ആനന്ദരൂപമാണ്. ശരി, അതിൻ്റെ ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കുമ്പോൾ അതിനൊരു ബ്രേക്ക് വന്നു, ഒരു മുറിവ് വന്നു. അപ്പോൾ എന്തു ചെയ്യും? വിജ്ഞാനസ്യ ആത്മവിജ്ഞാനഛിദ്രേ അന്യവിഷയത്വ പ്രസംഗ. അവിടെ എന്തായിരിക്കും? അപ്പോൾ ആത്മ ആനന്ദസ്വരൂപമായ ആത്മാവിൻ്റെ ആനന്ദാനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു മുടക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അനുഭവിക്കണമെങ്കിൽ എന്തായാലും ഈ ലൗകിക മനുഷ്യന് സാധ്യമല്ല. അതിനെന്തെങ്കിലും പ്രത്യേക അഭ്യാസം ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യുന്ന അഭ്യാസ സമാധി പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വിധാനവും ഒക്കെ സംഭവിക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തുവരും? അന്യവിഷയത്തെ അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. നിങ്ങൾ സ്വരൂപമായ ആനന്ദത്തെ അനുഭവിക്കുകയാണെങ്കിൽ സ്വരൂപത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാത്തതുകൊണ്ട് സദാ സ്വരൂപാനന്ദം തന്നെ നിൽക്കണ്ടേ? എന്തുകൊണ്ട് ആ സ്വരൂപാനന്ദം വിട്ടിട്ട് മറ്റ് വിഷയങ്ങൾ വരുന്നു? എന്താ പ്രകാശത്തെ പ്രകാശമായി അനുഭവിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രകാശം വിട്ടിട്ട് ഇരുട്ടായി അനുഭവിക്കാൻ പറ്റും? ആ പ്രകാശത്തെ സാധ്യമല്ലല്ലോ. പ്രകാശം പോകണ്ടേ? ആത്മാവ് അങ്ങനെ പോകുന്ന വസ്തുവാണോ? ആത്മാനന്ദം സ്വരൂപാനന്ദം അല്ലേ? അത് നിത്യമല്ലേ? അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കൈവിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് വിഷയാനന്ദങ്ങൾ വരുന്നത്? വെളിച്ചത്തെ സംബന്ധിച്ച് പറയാം, വെളിച്ചം അണഞ്ഞുപോയി, ഇരുള വന്നു. അങ്ങനെയല്ല, വെളിച്ചം അണയാതിരിക്കുകയും വെളിച്ചത്തെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വെളിച്ചത്തിൽ തന്നെ ഇരുട്ട് കാണുക, അതങ്ങനെ സംഭവിക്കും. നിങ്ങൾ ഈ ആത്മാനന്ദത്തെ ഒരുപാട് സ്തുതിക്കുകയും അത് കഴിഞ്ഞിട്ട് അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ലൗകിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും നാട്ടുവർത്തമാനം പറയുകയും ലോകരുടെ സുഖദുഃഖങ്ങൾക്കനുസരിച്ച് സൂചിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പം നിങ്ങൾ അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് നിത്യമായ മാറ്റമില്ലാത്ത അപരോക്ഷമായ ആനന്ദത്തെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതവിടെ പോയി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനെന്താ? ഏകരൂപമല്ലേ? അത് പല സ്വഭാവമുള്ളതാണ്. അത് മാറാൻ പറ്റുമോ? മാറാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആനന്ദം വേറെ ഏതുമാണ്? സ്വരൂപമല്ല, അതാ പറഞ്ഞു വരുന്നു. അപ്പോൾ അനുഭവം അംഗീകരിക്കുന്നു, പക്ഷെ അത് സ്വരൂപ ആനന്ദമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതാണ് വിജ്ഞാനസ്യ, ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന വിജ്ഞാനത്തിന് ആത്മവിജ്ഞാന ഛിദ്രേ. അവിടെ ആത്മവിജ്ഞാനം, ആനന്ദാനുഭവം, അതിൻ്റെ ഛിദ്രത്തിൽ അന്യവിഷയത്വ പ്രസംഗം, അന്യ വിഷയ പ്രസക്തി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ആത്മനിഷ്ഠ വിക്രിയാവത്വം, ഇവിടെ ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ്, അതിൻ്റെ അനുഭവം, പക്ഷെ അതിന് ഉടനെ തന്നെ അത് മാഞ്ഞുപോയി. അപ്പോൾ അത് വികാരമുള്ളതാണ്, നിലനിൽക്കുന്നത് നശിക്കുന്നതുമാണ്, അനുഭവത്തിൽ വരികയും അനുഭവത്തിൽ നിന്ന് ഇല്ലാതാകുന്നതുമാണ്. ഇങ്ങനെയെല്ലാം കൽപ്പിക്കേണ്ടി വരും. തദ്സാന്നിധ്യത്വ പ്രസംഗം, നിങ്ങൾ പറയുന്ന ഈ സ്വരൂപ ആനന്ദം അത് അനിത്യമാണെന്ന് പറയേണ്ടി വരും, ഉണ്ടായി ഇല്ലാതാകുന്നതാണെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ പറയുന്ന വിഷയത്തെ ഉപസ്മരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ ചിന്തിച്ചാലും ശരി, നിങ്ങളുടെ ആനന്ദ അനുഭവത്തെക്കുറിച്ച് വിജ്ഞാനം ആനന്ദം ഇതി സ്വരൂപ അന്യാഖ്യാനപരൈവ ശ്രുതർ ന ആത്മാനന്ദ സംവേദ്യത്വ അർത്ഥ. അതുകൊണ്ട് വിജ്ഞാനം ആനന്ദം എന്ന് മുമ്പ് പറഞ്ഞെടുത്ത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞെടുത്ത് സ്വരൂപ അന്വാഖ്യാനപരൈവ, ഏതെങ്കിലും ആനന്ദ അനുഭവത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞത്, സ്വരൂപത്തിൻ്റെ അന്വാഖ്യാനമാണ്, സ്വരൂപത്തിൻ്റെ വിശദീകരണമാണെന്നർത്ഥം. എന്നു വെച്ചാൽ സ്വരൂപത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലോ മണ്ണോ പോലെ ചലനമറ്റ ഒരു വസ്തുവൊന്നുമല്ല, നിർഗുണമായ ഒരു വസ്തുവല്ല, ചേതനാഹീനമായ ഒരു സാധനമല്ല എന്നെല്ലാം നമ്മളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. എന്നാ ആത്മാനന്ദ സംവേദ്യത്വാർത്ഥം, അല്ലാതെ ആത്മാനന്ദം പൽപ്പായസം കുടിക്കുന്നത് പോലെ അനുഭവിക്കുന്ന ഒരു സാധനമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആത്മാനന്ദം അസംവേദ്യമാണ്, സ്വരൂപമായിരിക്കുന്നു അത്. എന്നാ ആത്മാനന്ദ സംവേദ്യത്വാർത്ഥ, അതിനുവേണ്ടി പറഞ്ഞതല്ല. സ്വരൂപാനന്ദമല്ല ആനന്ദരൂപത്തിൽ അനുഭവിക്കുന്നത് എന്ന. Thank you.